തവ്യത് തവ്യ അനീര, അതിനാണ് ഉദാഹരണം വന്നത്. അത് തവ്യത്തിന്റെ ഉദാഹരണം വന്നു. തവ്യത്തും തവ്യയും രൂപവ്യത്യാസമില്ല, സ്വരത്തിൽ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ വരുന്നത് അനീയർ. ചേതവ്യ ചൈനീയോ വാ ധർമ്മസ്ഥയാ, ചിഞ്ഞി ചൈന എന്ന് പറയുന്ന ധാതുവിൽ നിന്നോ തവ്യത്തവ്യ അനിയര പ്രകാരം അനിയര് വരും. ധാത്വധികാരമാണ്, ധാത്വധികാരത്തിൽ നിന്നുകൊണ്ട് അനിയരിനെന്ത് സഞ്ജ വരുന്നു? ആർദ്രാവത് വിശേഷ ആർദ്രാവ സഞ്ജ വരും. കർത്തരികൃത് പ്രകാരം കർത്തരി അർത്ഥത്തിൽ വരേണ്ടതാണ്. പക്ഷേ തയോരേവ കൃത്യക്ത ഖലർത്ഥ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ഭാവകർമ്മർത്ഥത്തിൽ വരുന്നു. കൃത്യ എന്നുള്ള സൂത്രപ്രകാരം ഇതിന് കൃത്യസഞ്ജയം വരും. അതുകൊണ്ട് ചിഞ്ഞു ധാതുവിൽ നിന്ന് തവ്യത്ത് വരുമ്പോൾ ആർദ്രാവസഞ്ജ വന്നു, പിന്നെ എന്ത് വരുന്നു? സർവധാതു ആർദ്രാദിയോ ഗുണം വന്നു. ചേതവ്യ ചേതവ്യ, പിന്നെ എന്ത്? ചേതവ്യക്ക് എന്ത് വരുന്നു? സൂത്രം കൃത് സമാസര പ്രാതിസഞ്ജ സ്വാദുത്പത്തി ചേതവ്യ എന്നുള്ളത് അമ്മോ അതോ അമ്മാണ് വരുന്നത്. ഇത് സകർമ്മകമായതുകൊണ്ട് കർമ്മണി വരും. ചേതവ്യ ധർമ്മ, ചേതവ്യ എന്ന് പറയുന്നത് പുഷ്പമാണെങ്കിൽ ചേതവ്യം പുഷ്പം. ചേതവ്യ പരാർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. പുഷ്പാണി ചേതവ്യോ, അവിടെ പുഷ്പ ശേഖരിക്കുക എന്നുള്ളതാണ്. പുഷ്പം പറിച്ചെടുക്കുന്നതിനാണ് പുഷ്പചയനം എന്ന് പറയുന്നത്. യാഗത്തിനും മറ്റും ഇഷ്ടിക നിരത്തി വയ്ക്കുന്നതിന് എന്ത് പറയും? അഗ്നിചയനം. അപ്പൊ അവിടെ നിരത്തി വയ്ക്കുക എന്നുള്ള അർത്ഥമാണ് അടുക്കുക, പറക്കിയെടുക്കുക. ധർമ്മ ഇവിടെ പറയുന്നത് ചൈനീയ ധർമ്മ. അവിടെ ധർമ്മ ചൈനീയം എന്ന് പറഞ്ഞാൽ എന്താണോ? സമ്പാദിക്കുക, ആ പുണ്യത്തെ സമ്പാദിക്കുക. ധർമ്മം എന്ന് വെച്ചാൽ പുണ്യം, പുണ്യ സമ്പാദനമാണ്. അങ്ങനെ ചെഞ്ഞ് ധാതുവിന് ചെറിയ ചെറിയ വ്യത്യാസത്തിൽ പല അർത്ഥങ്ങൾ വരും. ഇത് തന്നെയാണ് നിങ്ങളുടെ ഭാഷയിൽ എന്ത് പറയുന്നത്? ചുന്ന ചുന്ന എന്ന് പറയുന്നത് ചെഞ്ഞിൽ നിന്ന് വരുന്ന ചേതവ്യ. ഇനി അനിയര് വരെയാണെങ്കിൽ ചിഞ്ഞ് ചി അനിയര് അനീയ, ചിഞ്ഞ് അനീയ എന്ന് പറയുന്നു. സർവദാദാദാദിയോ ഗുണമാണ്. ചേ അനീയ, അനീയരില് ശേഷിക്കുന്ന എന്താണ്? അനീയ. ചേ അനീയ എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ചയനീയ, ചേ അനീയ ചൈനീയ. അർത്ഥം ഇത് തന്നെ, വ്യത്യാസമൊന്നുമില്ല. ചേതവ്യ ചൈനീയ ധർമ്മ. ഇതാകെ ഏഴ് പ്രത്യയങ്ങളാണുള്ളത്. തവ്യത്ത് തവ്യ അനിയര് നെത്ത് എത്ത് കെപ്പ് കേളിമരം. കേളിമരം അങ്ങനെ ഉപയോഗിക്കാറില്ല. ശരിക്കും ആറ് പ്രത്യയങ്ങളാണ് ഉള്ളത്. പക്ഷെ ആറ് പ്രത്യയങ്ങളാണുള്ളതെങ്കിലും ഈ കൃത്യപ്രത്യാന്തങ്ങളെന്ന് പറയുന്നത് പതിനായിരക്കണക്കിനാണ് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു സൗകര്യം. പ്രത്യയങ്ങൾ കുറച്ചേ ഉള്ളൂ, രൂപങ്ങളാണെങ്കിൽ ധാരാളം ഉപയോഗിക്കാറുണ്ട്. ഏത് ധാതുവിൽ നിന്നും പ്രത്യയമുണ്ട്, ഇത് ഈ പ്രത്യയങ്ങൾ വരാം, സകർമ്മവും അകർമ്മവുമായിട്ട് വരാം, ഇനി മറ്റർത്ഥങ്ങളിലും വരാം. അതാണ് ഇത് ഭാവകർമ്മണോഹോ ഇവിടെ പറഞ്ഞല്ലോ തയോരൈവ കൃത്യക്ത ഖലർത്ഥ എന്ന് പറഞ്ഞെങ്കിൽ തന്നെ അർത്ഥങ്ങളും ഒരുപാട് മാറുന്നു. അർഹ കൃത്യത്വജസ്ച ശകിലിംഗ്ച പ്രേഷാദിസർഗപ്രാപ്ത കാലേഷു കൃത്യശ്ച, അങ്ങനെ വരുമ്പം തന്നെ അർത്ഥങ്ങൾ വലുതായി. ഇനി അടുത്ത് പറയാൻ പോകുന്ന കൃത്യയിലൂടെ ബഹളം, അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളിൽ വരും. പൊതുവേ ഇങ്ങനെയാണ് പറയുന്നെങ്കിലും എന്താണ് ഭാവകർമ്മം എന്ന് പറയുന്നെങ്കിൽ, എന്നാൽ കുറച്ച് സൂത്രങ്ങളെ പ്രവർത്തിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അങ്ങനെ ചേതവ്യോ ചൈനീയോ വാ ധർമ്മസ്ത്വയാ. അടുത്ത ഒരു വാർത്തയും വരുന്നു, കേളിമര ഉപസംഖ്യാനം. കേളിമര് ഇതുപോലെ തന്നെ ചൈനീയര് ഉപോത്തമ രീതി സ്വരത്തിൽ വരുന്ന വ്യത്യാസമാണ്, അതൊന്നും ഇവിടെ ആവശ്യമില്ല. അതിനാണ് രേഖ ഇത്താക്കിയിരിക്കുന്നത്. കേളിമരില് ശേഷിക്കുന്ന എന്തായിരിക്കും? കേളിമ കകാര ഇത്തായി പോകുന്നു. എങ്ങനെ പച്ചുധാതു ഡു പജഷ് വാക്കേ, പച്ചുധാതുവിൽ നിന്ന് കേളിമര് വരുന്നു. പച്ച് ഏലിമ വേറൊന്നും വരാനില്ല, പച്ച് ഏലിമ പച്ച ഏലിമ. ഇവിടെ അർദ്ധാസഞ്ജ വരൂ വരും. അത് വരുന്നുണ്ട്. എന്താ വരുന്നത്? ഒന്നും പ്രത്യേകിച്ച് വരാനില്ല. പച്ചേലിമ്മ പച്ചേലിമയിൽ ഏതിനാ ഗുണം വരുന്നത്? ഏതിനാണ് ഗുണം വരുന്നത്? ഏതിന് ഗുണം വരും? ഗുണം വരെ ഇവിടെ ഏതെങ്കിലും ഉണ്ടോ? ഗുണംവര ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഗുണംവര എന്താണ് എന്റെ വൃത്തി? വൃത്തി വൃത്തി ഗുണം വരുന്ന സൂത്രത്തിന്റെ വൃത്തി ഏതായാലും. ആ പിന്നെ എങ്ങനെ വൃത്തി അറിയണം. ഏതാ എന്താ വൃത്തി? സർവദാതോ അർദ്ധാദിയോ അനയോഹോ യുഗന്താംഗസ്യ ഗുണ. വൃത്തി അറിഞ്ഞിരിക്കണം. വൃത്തി അറിഞ്ഞ ആവശ്യമില്ലാത്ത ഒരുപാട് സംശയങ്ങൾ ഒഴിവാകും. വൃത്തി അറിയാത്തതാണ് ഇവിടെ യുഗന്താംഗമില്ല. പിന്നെ ഗുണം വരുന്നു. പച്ചേലിമ പച്ചേലിമ പച്ചേലിമ. ഇത് കർമ്മകർത്തരിയാണെന്നൊരു അഭിപ്രായമുണ്ട്. കർമ്മകർത്തരി എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിച്ചാണ് കർമ്മകർത്തൃ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ കർമ്മകർത്തരിയിലെ വിശേഷത എന്താ? പച്ചേനിമ മാഷ. കർമ്മകർത്തരിയാണെങ്കിൽ എങ്ങനെ അർത്ഥം പറയും? അത് പറഞ്ഞ സ്വയമേവ പച്ചന്തേ, സ്വയം തന്നെ അത് പാകമാകുന്നു. അതിന് ഉള്ള വേഗം കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അർത്ഥം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ സാധാരണ അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നു. ഇതിന്റെ പ്രയോഗം വളരെ കുറവാണ്. വാർത്തികൊണ്ടുകൊണ്ട് കൊടുത്തതേ ഉള്ളൂ. പച്ചേലിമ എന്ന് പറഞ്ഞാൽ പാകം ചെയ്യത്തക്കത്, പച്ചിക്കത്തക്കത് ആണ് എന്ത്? മാഷ. മാഷ എന്ന് പറഞ്ഞാൽ ഉഴുന്ന്. എന്തുകൊണ്ടവിടെ പചിക്കത്തക്കത് എന്നൊക്കെ വരുന്ന എന്തുകൊണ്ട്? അർഹാർത്ഥം, ശക്യർത്ഥം, അതൊക്കെ കൊണ്ട് അങ്ങനെ വരും. പച്ചേലിമാഷാഹ ഭക്തവ്യായിത്യർത്ഥ. ഭക്തവ്യ എന്ന് പറയുന്നിടത്തെ സൂത്രം പ്രവർത്തിച്ചു. സൂത്രം പ്രവർത്തിച്ച എന്ന് വെച്ചാൽ സൂത്രം പറയണം. ആ തവ്യത്തവ്യ അനിയര, അതല്ലേ പറയണ്ട. പച്ചിൽ നിന്ന് തവ്യത്ത് അല്ലെങ്കിൽ തവ്യ വന്നു, പച്ച തവ്യാന്നിരുന്നു, എന്തു വന്നു? കുത്തും വന്നു. പക്തവ്യ, പക്തവ്യ എന്ന് പറഞ്ഞാൽ പാകം ചെയ്യത്തക്കത്. വക്തവ്യം, ഗന്ധവ്യം, കർത്തവ്യം, ഇങ്ങനെ എത്രയോ ഉണ്ട്. ഭിതേലിമ സരളാഹ ഇത്യർത്ഥ. ഭേത്തവ്യ ഇത്യർത്ഥ. ഭിതിര് ധാതു ഏതാണ്? ഭിതിര് വിദാരണ. ഭിത് ധാതു പഠിച്ചാണ്. അതിനെന്തരും? കേളിമര ഏലിമ വന്നു. ഭിത് ഏലിമ ഏത് സൂത്രം വരുന്നു? അർദ്ധധാതുകം ശേഷ പിന്നെ പുഗന്ത ലഘുപദസിച്ച. ഭിതിനെന്ത് വരുന്നു? ഭേദ് വരല്ലേ, പക്ഷേ വരുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ഭേദെന്ന് വരുന്നില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ വരാത്തത്? പെട്ടെന്ന് പറയണം. കിത്ത് കേളിമര ഉപസംഖ്യാനം, കിത്ത് വന്നു, അതുകൊണ്ട് ഗുണം വരുന്നില്ല. അതുകൊണ്ട് എന്ത് വന്നു? ആർദാ ദിവസം വരൂ, ആർദാ ദിവസം കഴിഞ്ഞു ഗുണവും പ്രാപ്തമാകുന്നു. പക്ഷെ കിത്താക്കിയുണ്ട്. ഭിതേലിമ ഭേദേലിമ എന്ന് വരുന്നില്ല. സരള വൃക്ഷം സരളം. ചീടെന്ന് പറഞ്ഞറിയോ ഹിന്ദിയിൽ? ചീട്, ചീട് കണ്ടാലേ മനസ്സിലാവൂ. മരമാണ് മരം, കണ്ടാലേ മനസ്സിലാവും. കാരണം അത് ഇവിടെയും കൊണ്ടുള്ള മരമല്ല. അത് മരത്തെ കുറിച്ച് പറഞ്ഞിരുന്നുണ്ട്. ചീടെന്ന് പറയുന്നത് വലിയ മരമാണ്. ഒരാള് രണ്ടുപേരൊന്നും പിടിച്ചാൽ പിടി കിട്ടാത്ത, ഹിമാലയത്തിൽ ഉണ്ടാകുന്ന ഒരു മരമാണ്. അതിൽ നിന്നാണ് ടർപ്പൻ എന്ന് പറയുന്ന സാധനം മാറ്റിയെടുക്കുന്ന മരമാണ് സരള. ദേവദാരുവിനും പറയും. ദേവദാരു എന്ന് പറയുന്നത് അതിന്റെ ജ്യേഷ്ഠനാണ്. ഇതനിയൻ അത്രയും അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. സരള ഭേത്തവ്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല കട്ടിയുള്ള മരമാണ്, പക്ഷെ നല്ലവണ്ണം ഉണങ്ങി കീറ വരകൊക്കെ കയറുന്നവർ പറയണം ഭേത്തവ്യ. ആ ഇത് കീറിയെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ വളരെ എന്താണ് ഇളമരം, എളുപ്പമുള്ള മരം, കാതൽ ഇല്ലാത്ത നല്ല കാതലുള്ള നല്ല മരമാണ്. ഹിമാലയത്തിലെ എസ്റ്റേറ്റ് പോലെ ഇങ്ങനെ നിൽക്കും. വിദേലിമ ചീട് മരങ്ങൾ നിറയെ, ഓരോ മലകൾ അതിങ്ങനെ മുഴുവൻ മറഞ്ഞു. ടി വിയിലൊക്കെ കാണാം. സൂചിയില കണ്ടിരിക്കും. സൂചിയിലയാണ് അതിൻ്റെ ഇല, സൂചി പോലെ ഇരിക്കും. സൂചി എങ്ങനെ? പൈനെന്ന് പറയുന്നില്ലേ, പൈൻ പല ജാതിയുണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ട് പൈൻ. പക്ഷെ ഇത് വേറെ ഒരു ഒരു പ്രത്യേക സൈസ് പൈൻ. അറിയില്ലേ ചീട്? അറിയാണ്ട് ഇവരുടെ നാട്ടിലൊക്കെ ഉണ്ട് ധാരാളം. സരള അവിടേക്ക് ഇത് വാറ്റിയെടുക്കൂ. ടർപ്പൻ ടർപ്പൻ ടർപ്പൻ ടൈൻ ഇതിന്ന് ഉണ്ടാക്കൂ. അവിടേക്ക് ഉണ്ടാക്കും. വിധേലിമ സരള ഭേത്തവ്യായി തീർത്ഥ. ഇവിടെ രണ്ടിടത്ത് കർമ്മണി പ്രത്യമാണ്. അതുകൊണ്ടാണ് സരള എന്ന് പറയുന്നതിന്റെ വിശേഷണമായിട്ടും മാഷ എന്ന് പറയുന്നതിന്റെ വിശേഷണമായിട്ടും വന്നിരിക്കുന്നു. പക്ഷെ അധികം പ്രയോഗത്തിലില്ല. മരത്തിന്റെ സംസ്കൃത പേരാണ് സരള. പദപ സരള പേരാണ്. അല്ല നമ്മൾ സാറിന് പറയുന്നത് പോലെ എന്തല്ല സരളമെന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം അടുത്ത് കൊടുത്ത് എന്താണ്? ഭേത്തവ്യ. സരളമെന്ന് പറഞ്ഞാൽ സരളയല്ല. ഇവിടെ സരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിന്റെ പേരാണ്. പക്ഷെ അർത്ഥം അടുത്ത് കൊടുത്തിരിക്കുന്ന എന്ത്? ഭേത്തവ്യ എന്ന്. ചിലർ അങ്ങനെ തിരിച്ചിരിക്കുന്നുണ്ട്. സരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരള വരള. അങ്ങനെ ഹിന്ദി അറിയാത്തവർ, ഈ മരത്തെക്കുറിച്ച് അറിയാത്തവർ അങ്ങനെയും വ്യാഖ്യാനിക്കും. സരള മരത്തിന്റെ പേരാണ്. സരള എന്നുള്ള അർത്ഥം വിശേഷണമായിട്ടാണ്. ഇതുപോലെ മാഷ എന്ന് പറഞ്ഞോണ്ട് പച്ചേനിമ പോരങ്ങൾ അത് ഏതാണ്? ബൈമിയാണ് അല്ലേ? ആണോ? അതിന് താഴെ ഒരു ശ്ലോകം കൊടുത്തിട്ടുണ്ട്. ഭട്ടതിരി നാരായണ വളരെ മനോഹരമായ ഒരു ശ്ലോകം കൊടുത്തിട്ടുണ്ട്. പിന്നെ നാരായണ ഭട്ടതിരി ആരാ? നാരായണ ഭട്ടതിരി ആള് പുലിയല്ലേ? വിദ്വാൻമാരുടെ ഇടയിലൊക്കെ വലിയ പ്രചാരമാണ്. അവര് അതിന് പഠിക്കുന്നതിന് പ്രചാരം കിട്ടിയില്ലെന്നേ ഉള്ളൂ. വിദ്വാൻമാരുടെ ഇടയിൽ അവർ സിദ്ധാന്തമതി പോലെ തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഭട്ടതിരിപ്പാടിൻ്റെ. അത്രയും പ്രൗഢമാണ്, ആർക്കും അത് തള്ളിക്കളയാൻ പറ്റിയ ഒരു ഗ്രന്ഥമല്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ അംഗീകരിക്കും. തെക്കേന്ത്യക്കാരൻ്റെ ഒരു പ്രശ്നം വടക്കേന്ത്യക്കാർ അംഗീകരിക്കത്തില്ല. പക്ഷെ ഭട്ടതിരിപ്പാടിൻ്റെ അതിന് തന്നെ ഒരു ശ്ലോകം അവിടെ എഴുതിയില്ലേ? ഇതുപോലെ എത്രയോ ശ്ലോകങ്ങൾ എന്തൊക്കെയാണ് എഴുതി ചേർത്തിരിക്കുന്നു. ഇത് അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹം എഴുതിയതാണ്. അത് വായിക്കുമ്പോൾ തന്നെ അറിയാം. കർമ്മണി പ്രത്യേകം ഭട്ടതിരിപ്പാടിന്റെ വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഭൈമി ഭൈമികാരൻ പിന്നെ സാധാരണക്കാരനല്ല. പുള്ളി ഒരു പുമ്പുലിയാണ്, മോശക്കാരനൊന്നുമല്ല. ഒരുപാട് ഉദാഹരണങ്ങളും സാഹിത്യങ്ങളിൽ നിന്നും ഇതിന് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഭട്ടികാവ്യം, ഭട്ടികാവ്യം വായിക്കുക. സിദ്ധാന്തോദി വരുന്ന എല്ലാത്തിനും ഉദാഹരണങ്ങളുണ്ട്. എല്ലാം ഇവരെല്ലാം ഭട്ടവിദിഷ്ഠരും എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു നല്ല ഇതാണ്. വടക്കേന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലെല്ലാം പഠിക്കാനുണ്ട്, സംസ്കൃത യൂണിവേഴ്സിറ്റികളിലാണ്. ഹിന്ദി വ്യാഖ്യാനമുണ്ട് ഇഷ്ടം പോലെ. ഒരു ഭട്ടികാവ്യം വായിച്ച് ഇതിവിടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹിന്ദി വ്യാഖ്യാനത്തിൽ സൂത്രങ്ങൾ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം നോക്കി വാങ്ങണം. ചിലതിൽ അർത്ഥം മാത്രം എഴുതിപ്പോ, അങ്ങനെയല്ല. ഓരോ ഉദാഹരണത്തിനും ഓരോ സൂത്രം, മുഴുവൻ സൂത്രങ്ങൾക്ക് ഉദാഹരണമുണ്ട്. അത് ചിലയിടത്ത് ഇവരൊക്കെ അതിനെ വിമർശിക്കുന്നുണ്ട് വിദ്വാൻമാർ, ചില അന്ന് ശരിയല്ല. എന്നാലും ഭട്ടികാവ്യം പഠിക്കുന്നവർ ഒരു ഭട്ടികാവ്യം കൂടെ വെച്ചിട്ട് വായിക്കുന്ന ആളാണ്. അത് കൂടുതലും പ്രയോജനപ്പെടുന്നത് കൃദന്തത്തിനും തദ്ധാന്തത്തിനും. തിങ്ങന്തത്തിൽ പിന്നെ വലിയ ഇതില്ല. കൃദന്തത്തിനും തദ്ധാന്തത്തിനും ധാരാളം ഉദാഹരണങ്ങളുണ്ട് മനസ്സിലാക്കാൻ. വേറെ ഒരു കാവ്യത്തിലും അത്രയും ഉദാഹരണം കിട്ടത്തില്ല. അത് എഴുതിയത് തന്നെ ഈ വ്യാകരണം പഠിക്കാൻ വേണ്ടി. എന്റെ കയ്യിലില്ല ആ പുസ്തകം, കണ്ടിട്ടുണ്ട്, അത് വാങ്ങുന്ന നല്ലതാണ്. കർമ്മണി പ്രത്യേകം കൃത്യപ്രത്യയം ധാരാളം ഉപയോഗിക്കും പല അർത്ഥത്തിനും, അതിനാണ് അടുത്ത് വന്നിരിക്കുന്നത് കൃത്യല്ലുടോ ബഹുളം. ബഹുളം എന്ന് പറയുന്ന പാണിനി ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ പാണിനിയുടെ അർത്ഥമല്ല ഇത്, പാണിനി ഒരിടത്ത് നിർവചിച്ചിട്ടില്ല. ബഹുളം എന്ന് പറയുന്നത് പ്രാചീന ആചാര്യന്മാരുടെ സ്വപ്നയാണ്. ബഹൂൻ അർത്ഥാൻ ലാതീതി ബഹുളം, ധാരാളം അർത്ഥങ്ങളെ കൊണ്ടുവരുന്ന ഒന്നാണ് ബഹുളം എന്ന് പറഞ്ഞാൽ. ക്വചിത് പ്രവൃത്തി ഹി ക്വചിത് അപ്രവൃത്തി ഹി ക്വചിത് വിഭാഷ ക്വചിത് അന്യദേവ വിധേർ വിധാനം ബഹുധ സമീക്ഷ ചതുർവിധം ബാഹുളാക്കം മതന്തി. മുമ്പ് കേട്ടിട്ടുണ്ടല്ലേ, ഇതിപ്പോ ബാഹുളകം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്താണ് എന്നുവെച്ചാ എങ്ങനെയാകാമെന്ന അർത്ഥം ബാഹുളകം വന്ന ചുരുക്കത്തിൽ അതാണ്. ഏത് തരത്തിലും അവനെ വ്യാഖ്യാനിക്കാം. കൃത്യപ്രത്യയങ്ങളെ ലുട്ട് പ്രത്യയങ്ങളും, ലുട്ടിനി വരും, കൃത്യപ്രത്യയമാണ് ലുട്ട്. ഇതിന് ബഹുളം എന്ന് പറഞ്ഞാൽ ഇത് പല പല അർത്ഥങ്ങളിലും പ്രയോഗിക്കാം എന്നാണ് എന്റെ ചുരുക്കം. എവിടെ ബഹളം കൊണ്ടോ അവിടെ പല അർത്ഥത്തിലും പ്രയോഗിക്കാം. എങ്ങനെ? ക്വചിത് പ്രവൃത്തി, ചിലയിടത്ത് പ്രവർത്തിക്കും, പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് പ്രവർത്തിക്കും, പ്രവർത്തിക്കാൻ പാടില്ലാത്തിടത്തും പ്രവർത്തിക്കും. ക്വചിത് അപ്രവൃത്തി, പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് ചിലയിടത്ത് പ്രവർത്തിക്കത്തില്ല. ക്വചിത് വിഭാഷ, ചിലയിടത്ത് വികല്പമായി. ക്വചിത് അന്യദേവ, ചിലയിടത്ത് നിത്യമായി. അതാണ് വിധേഹേ വിധാനം ബഹുധ സമീക്ഷ. വിധിയുടെ വിധാനം രീതി പലതരത്തിൽ കണ്ടിട്ട് സമീക്ഷ. ചതുർവിധം ബാഹുളകം വദന്തി. പൊതുവെ പറയാണ് ബാഹുളകം എന്ന് വെച്ചാൽ നാല് തരത്തിലാണ്: പ്രവൃത്തി, അപ്രവൃത്തി, വികല്പം, നിത്യം. നാല് തരത്തിൽ. നാലെന്ന് പറയുന്ന ഒരു എന്താണ്, ഒരു ഓട്ടക്കണക്കാണ്. നാലെന്ന് പറയേണ്ട കാര്യമില്ല, പലതരത്തിലും പ്രവർത്തിക്കുന്നു. ബഹളം എന്നൊരു സൂത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഫുൾ സ്വതന്ത്രനാണ്, ഫുൾ ഫ്രീഡം. ആ സൂത്രത്തിന് എന്തും ചെയ്യാം. പാണിനി ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് നിർബാധികമായിട്ട്. ആണ് ക്വചിത് പ്രവൃത്തി, ക്വചിത് അപ്രവൃത്തി, ക്വചിത് വിഭാഷ, ക്വചിത് അന്യദേവ വിധേർ വിധാനം ബഹുത സമീക്ഷ ചതുർവിധം ബാവണം. ഇത് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് ഈ ശ്ലോകം. ഭാഷയത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓർക്കുന്നില്ല. പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഇത് കാശികയിലുണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ള ഓർമ്മയുണ്ട്. എന്നുവെച്ചാൽ കൃത്യപ്രത്യയങ്ങളും ലുട്ടുപ്രത്യയങ്ങളും ഏതെല്ലാം അർത്ഥത്തിൽ വരാം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ധാതുദേശന ഏത് ധാതു നിന്നും തവ്യത്തവ്യ അനിയർ വരാം. അനിയർ പ്രത്യയം ഒന്ന് സ്ന അനിയ അനീയ. സ്നാനീയം, സ്നാതാവ് സകർമ്മകമോ അകർമ്മകമോ? അകർമ്മകമാണ്. അപ്പോ എന്താണ് തയോരേവ കൃത്യുക്ത ഖലർത്ഥ ആ പ്രകാരം ഏതർത്ഥത്തിൽ വരും? പക്ഷെ ഇവിടെ സ്നാനീയം ചൂർണം, എന്നിടത്ത് വന്നിരിക്കുന്നത് കരണാർത്ഥത്തിലാണ്. എങ്ങനെ? സ്നാതി അനേന ഇതി സ്നാനീയം. സ്നാനീയം എന്ന് പറഞ്ഞാൽ സോപ്പ്. സ്നാനീയം സോപ്പാണ്. എന്തുകൊണ്ടാണോ സ്നാനം ചെയ്യുന്നത്, സ്നാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് സ്നാനീയം. സ്നാനീയം എന്ന് പറയുന്നത് ഇവിടെ ഭാവാർത്ഥത്തിലല്ല വന്നത്, കർണാർത്ഥത്തിൽ വന്നു. പക്ഷെ കർണാർത്ഥം വിധിച്ചിട്ടുണ്ടോ? കൃത്യപ്രത്യയത്തിന് കർണാർത്ഥം വിധിച്ചിട്ടില്ല, രണ്ടർത്ഥേ ഉള്ളൂ ഭാവകർമ്മം. പക്ഷെ എന്തുകൊണ്ട് വന്നു? കാരണം ഇതാണ് കൃത്യല്ലുടോ ബഹുളം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്നാതി അനേന ഇതി സ്നാനീയം ചൂർണം. ദീയതേ അസ്മി ദാനിയോ വിപ്രഹ. ഇവിടെ എന്താണ് സമ്പ്രദാന അർത്ഥത്തിൽ വന്നത്? ദാനീയൻ വിപ്രനാണ്, ഗോദാനം ചെയ്തത് വിപ്രനാണ്. അതുകൊണ്ട് പറഞ്ഞു ദാനിയോ വിപ്രഹ. ദീയത്തെ അസ്മൈ. അവിടെ അസ്മൈ എന്ന് പറഞ്ഞുകൊണ്ട് എന്തർത്ഥമായി? സമ്പ്രദാനം. പിന്നെ അതിനകത്ത് ബാക്കിയുള്ള അർത്ഥം ചേർത്തോളം. എന്താണ് ദാനയോഗ്യൻ, ദാന അർഹൻ, ഇപ്പോ ദാനം ചെയ്യേണ്ടവൻ, അതൊക്കെ കൂടുതലായിട്ട് ചേർക്കാം. പക്ഷെ ഇവിടെ അകർമ്മക, ഇവിടെ ഇത് ദാനം എന്ന് പറയുന്നത് കർമാർത്ഥത്തിലല്ല വന്നത്, പിന്നെയോ സമ്പ്രദാനാർത്ഥത്തിൽ വന്നു. ആർക്കാണോ ദാനം ചെയ്തു, സമ്പ്രദാനം സഞ്ജീവിക്കുന്ന സൂത്രം ഏതാണ്? സംജീവിക്കുന്ന സൂത്രം. നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാതെ വരുന്നു. അങ്ങനെയല്ല, ദാനസ്യ കർമ്മണ യം അഭിപ്രൈതി സ സമ്പ്രദാന സജ്ഞഹസ്യ വൃത്തി. ഞാൻ പറഞ്ഞില്ല, സൂത്രം പറഞ്ഞാൽ മതി. കർമ്മണായും അഭിപ്രൈതി സമ്പ്രദാനം. ഇപ്പൊ പഠിക്കാതെ വരാൻ പറ്റില്ല എന്നായി. ഇപ്പം എനിക്ക് നിങ്ങൾക്ക് വരാം. ഇപ്പൊ സമ്പ്രദാന സജ്ഞ വരുമ്പോ എന്തു വരുന്നു? ചതുർത്ഥി വരുന്നു. ദീയത അസ്മി ദാനിയോ വിപ്രഹ. അപ്പോ വാസ്തവത്തിൽ കൃത്യപ്രത്യം സമ്പ്രദാനാർത്ഥത്തിലോ കർണാർത്ഥത്തിലോ വിധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ അർത്ഥത്തിൽ വന്നു. ഇതുപോലെ ഏതർത്ഥത്തിന് വരാം, അധികരണത്തിൽ വരാം, ഏതിലും വേണം വരാം, പ്രയോഗം അനുസരിച്ച്. ഏതിലെന്ന് പറഞ്ഞാൽ ശിഷ്ടപ്രയോഗം ഉണ്ടെങ്കിൽ മാത്രം, അല്ലാതെ നമുക്ക് സ്വന്തമായിട്ടും ഉണ്ടാക്കാം. ശിഷ്ടപ്രയോഗം അനുസരിച്ച് ഇത് പ്രയോഗിക്കാവുന്നുണ്ടെങ്കിലും തദ്ധിതത്തിനും കൃതന്ധത്തിനുമുള്ള ഒരു ഗുണം അതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കാം. എവിടെ? എവിടെയാണ് ശബ്ദം ഉണ്ടാക്കാമെന്നുള്ളത്? അതാണ് ഇതിന്റെ ഒരു ഗുണം. അതായത് ആധുനിക ശബ്ദങ്ങൾ, ഭാഷാന്തരങ്ങളുടെ ശബ്ദങ്ങൾ സംസ്കൃതത്തിൽ വരാൻ വഴിയില്ല. ഉദാഹരണം ഈ സാധനം സംസ്കൃതത്തിൽ ഇതുണ്ടായിരുന്നില്ല, മൈക്ക്. നമുക്ക് സംസ്കൃതത്തിൽ ഒരു ശബ്ദം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രത്യയങ്ങളിലൂടെ, ഇപ്പോ ശ്രോതവ്യം എന്ന് പറഞ്ഞാൽ എന്താ? തവ്യത് പ്രത്യാന്തമാണ്. ഇനി ശ്രാവ്യം അതും വരും, അതിന് നിങ്ങൾ പഠിക്കും. അപ്പോൾ അത് കർണാർത്ഥത്തിലാണെങ്കിലോ ശ്രൂയത്തെ അനേനേരി ഏതുകൊണ്ടാണോ കേൾക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. വക്തവ്യം അനേന എന്നല്ലേ. അപ്പോൾ സാധനം ഇതായി, ഇതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഏതെങ്കിലും ഒരു ചെറിയ പദം കൂടെ ഖണ്ഡമെന്നോ പുച്ഛമെന്നോ അത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് സംസ്കൃതമായി വക്തവ്യ പുച്ഛം. എന്തായി മൈക്ക്? ശ്രോതവ്യ പുച്ഛം. ഇങ്ങനെയൊക്കെ ചേർക്കാം. അപ്പോൾ വലിയ പദങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് ഇതിനും പിന്നെ ലളിതമായിട്ട് തദ്ധിതത്തി ഉണ്ടാക്കാം. ഗണക സംസ്കൃതമാണല്ലോ, സംസ്കൃതം തന്നെ വേണ്ട നമുക്ക്. സ്വാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യയം ചേർത്താൽ മതി, ഒരു കാ കൂടെ ചേർത്താൽ മതി. അതെ തന്നെ, അത് സംസ്കൃതം തന്നെ. മൈക്കക്ക എന്ന് ആക്കിയാൽ മതി, ഒരു കാ ചേർത്താൽ മതി. തോർത്ഥത്തിൽ ഏതിൽ നിന്നും കാ പ്രത്യയം ചേർക്കാം. അപ്പൊ തദ്ധിതത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ കാരണം ഇന്നുണ്ടാകുന്ന ഈ സയൻസിന്റെ ശബ്ദങ്ങൾ ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ശബ്ദങ്ങളുണ്ട്. എത്രയോ ശാഖാഭേദങ്ങൾ, അതിന് വരുന്ന ശബ്ദങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ്. ചൈനക്കാരൊക്കെ അവരുടെ ഭാഷയിൽ ഉണ്ടാക്കുന്നുണ്ട് എല്ലാത്തിനും. അവർ ചൈനീസ് ഭാഷയിൽ പഠിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, മെഡിക്കൽ ശബ്ദങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നു, അവർ അവരുടെ ഭാഷയിലാക്കും. അതുപോലെ നമുക്ക് സംസ്കൃതി ഉണ്ടാക്കാം. സംസ്കൃതി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. സ്വാർത്ഥത്തിൽ കാചേർത്താൽ മൈക്കുക്ക, ആംബ്ലിഫയർ ക, ഇയർഫോൺ ക എന്നൊക്കെ പറഞ്ഞു സംസ്കൃതമായി. കായൽ നിന്ന് സു കൃത്യത സമാസ പ്രാദേശിക സ്വാതത്വത്തിൽ സ്വാതത്വത്തിൽ മൈക്കുക മൈക്കുക മൈക്കുക ഏത് ഗുണം ഉപയോഗിക്കാം എന്നുവെച്ചാൽ സംസ്കൃത ഭാഷാ നിയമം അനുസരിച്ച് വെറുതെ ഉണ്ടാക്കുകയല്ല. ഇപ്പൊ മൈക്കെന്ന് പറയുന്നത് എന്തായി? അത് രൂഢ ശബ്ദം, അതിന് വ്യുത്പത്തിയുടെ ആവശ്യമില്ല. രൂഢ ശബ്ദമാണ് സ്വാർത്ഥത്തിൽ പ്രത്യേകം. അതുപോലെ ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കാം. ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാക്കാം. എന്തുകൊണ്ട്? ഇവിടെ ധാതുണ്ട്, നമുക്ക് ശബ്ദങ്ങളെ ഇല്ലാതെ ഉള്ളൂ. എന്തിനും ധാതുണ്ട്, 2000-ൽ അധികം ധാതുണ്ട്, ക്രിയാരൂപങ്ങൾ എല്ലാത്തിനും ഉണ്ട്. ആ ക്രിയാരൂപങ്ങൾ ധാതുവിൽ നിന്ന് കൃത്യലുടെ ബഹളം അനുസരിച്ച് രൂപം ഉണ്ടാക്കിയിട്ട് തിരിച്ചറിയാൻ വേണ്ടി അവിടെ ഒരു ശബ്ദം കൂടെ ചേർക്കുക. അപ്പോൾ കാര്യം ഏത് ശബ്ദം നമുക്ക് ഉണ്ടാക്കാം അതിന് അതിൻ്റെ സൗകര്യം എന്ന് വെച്ചാൽ വലിയ ശബ്ദമാക്കണ്ട, ചെറിയ ശബ്ദം തന്നെ. ചിലപ്പോൾ അതിന് മറ്റ് ഇതിലുള്ളതിനേക്കാളും ചെറിയ ശബ്ദം ഉണ്ടാക്കാൻ പറ്റും, മറ്റ് ഭാഷയിലുള്ളതിനുണ്ടാക്കാൻ പറ്റും. പ്രചാരം ചെയ്യണം. ഇപ്പോൾ ഇവര് സരള സംസ്കൃതത്തിലൊക്കെ അവരുണ്ടാക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അല്ല, അവർ കൂടുതലും ഹിന്ദി അനുകരിച്ചിട്ടാണ്. ഹിന്ദിയിലെ പദങ്ങൾ കുറെ കൊണ്ടുവന്നിട്ട് അതിനെ സംസ്കൃതീകരിക്കും. പലതും ഹിന്ദിയിൽ ഉപയോഗിക്കുന്നതാണ്. അത് മറ്റു ഭാഷക്കാർക്ക് അത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാറില്ല. ഹിന്ദിയിൽ ധാരാളമായി ഉപയോഗിക്കുന്നതായിരിക്കും. സംസ്കൃതമായിട്ട് ബന്ധമുള്ള പദങ്ങൾ തന്നെ ഇത് സംസ്കൃതത്തിൽ തന്നെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്താണ് ശ്രോതവ്യ വക്തവ്യ പുച്ഛം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസം വരും. പക്ഷെ മയക്കുക എന്ന് പറഞ്ഞാൽ സംസ്കൃതമായി അണ്ണപ്രത്യം ചേർത്ത്. അപ്പോൾ കേൾക്കുന്നവർക്ക് പിന്നെ ആശയക്കുഴപ്പമില്ലല്ലോ. അതേ ശബ്ദങ്ങൾ തന്നെ ഉപയോഗിക്കാം, സംസ്കൃതമാക്കാം, നിയമം അനുസരിച്ച്, തെറ്റില്ല. ശാസ്ത്രീയം എന്നുള്ളതിന്, ശാസ്ത്രീയം എന്നുള്ള വാക്കിന് പകരം മോഡേൺ സയൻസ് എന്നുള്ള അർത്ഥത്തിൽ ശാസ്ത്രത്തിനെ ഉപയോഗിച്ചുകൊണ്ട് സായൻസികം എന്ന് പറയുന്നുണ്ട്. സായൻസികം സയൻസ് സയൻസികം എന്ന് പറയുന്നുണ്ട്, മോഡേൺ സയൻസിന് സംബന്ധിച്ച് എന്നുള്ള അർത്ഥത്തില്. മറ്റേ ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രാചീന ശാസ്ത്രങ്ങളൊരു അർത്ഥം വരുമല്ലോ, അത് മാറി മോഡേൺ സയൻസുമായി ബന്ധപ്പെട്ടെന്നുള്ള അർത്ഥത്തിന് സായൻസികം എന്നിപ്പോ ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അത് ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാം. സയൻസ് എന്ന് പറയുന്ന സയൻസിനെ സംബന്ധിച്ചത് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചാലേ ഭാഷയ്ക്ക് പ്രചാരം കിട്ടത്തുള്ളൂ. സയൻസികം എന്ന് പറയുമ്പോൾ കേട്ടാൽ മനസ്സിലാവും ആർക്കും. അത് തെറ്റു പറയാൻ പറ്റില്ല. അല്ലാതെ ഭാഷ വേറെ വഴിയില്ല സംസ്കൃതത്തെ പ്രചരിപ്പിക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു പദങ്ങളും സംസ്കൃത ഭാഷയിലില്ല, ആ കാലം വേറെയാണ്. ഇങ്ങനെ മാറ്റിയാലേ പറ്റുള്ളൂ. സയൻസ് ദശകം എന്ന് പറഞ്ഞൊരു 10 ശ്ലോകങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, മലയാളത്തിലൊക്കെ ഉണ്ട്. ഇത് മലയാളം, ശുദ്ധ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് സയൻസ് ദശകം. അച്ചോ യത്, അടുത്ത് അചന്താ ധാതുർ യത്ത് സ്യാത്. നേരത്തെ നാലെണ്ണം വന്നു, തവ്യത്തവ്യ അനിയര് കേളിയ കേളിമർ, ഇത് അഞ്ചാമത്തത്. ഇനി വരുന്ന കെപ്പ് ഞെത്ത്, ഏഴ് പ്രത്യയങ്ങൾ. പക്ഷെ ഏഴ് പ്രത്യയങ്ങൾ കൊണ്ട് പാണിന് ചെയ്യുന്ന കാര്യം വളരെ അത്ഭുതമാണ്. ലക്ഷക്കണക്കിന് ശബ്ദങ്ങൾക്ക് പിതൃത്വത്തെ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ ഏഴ് പ്രത്യയങ്ങളും. എന്നുവെച്ചാൽ അത് കണ്ടുപിടിച്ചു ഈ ശബ്ദങ്ങൾക്കെല്ലാം ഇങ്ങനെ വന്നാൽ അത് അസാമാന്യ പ്രതിഭാശാലിക്കേ പറ്റൂ. പാണിനിയെ അവിടെയാണ് അംഗീകരിക്കേണ്ടത്. അജന്തധാതുക്കളിൽ നിന്ന് എത്തുവരുന്നു ചേയം, ചിഞ്ഞ് ചയനെ, അത് തന്നെ. എന്തുവരുന്നു എത്തു വന്നു കഴിഞ്ഞാൽ ചിയ, അർദ്ധാസഞ്ജ സർവദാർദാദിയോ ഗുണം ചെയ്യ. ചെയ്യോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെയാണ് വാസരൂപോ അസ്ത്രീയാം, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലേ. അസരൂപ പ്രത്യയങ്ങൾ വികല്പമായിട്ട് വരും എന്ന് പറഞ്ഞാൽ ഔസർഗീയ പ്രത്യയം ഏതാണ്? തവ്യത്തവ്യ അനിയര. അതിന്റെ അപവാദമാണ് എന്ത്? ചേയം. അതുകൊണ്ട് രണ്ടും പ്രവർത്തിച്ചിട്ട് എന്തോരും ചേയോ എന്ന് പറഞ്ഞാൽ ചൈനീയം അല്ലെങ്കിൽ ചേതവ്യം. അതെല്ലാം വന്നു. അതൊരു വലിയ പണിയുടെ ഒരു വലിയ കണ്ടുപിടുത്തമല്ലേ. വാസരൂപം അസ്ത്രീയാം, ഉസർഗവും അപവാദവും രണ്ടും പ്രയോഗിച്ചിട്ട് പ്രത്യേകങ്ങൾ വരുന്നു. അപ്പൊ ഇതെല്ലാ പ്രത്യേകങ്ങളും ഉപയോഗിക്കുക, അർത്ഥം ഒന്ന് തന്നെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കൃത്യയിലൂടെ ബഹളം പ്രകാരം വേറെ അർത്ഥങ്ങളിലും ഉപയോഗിക്കാം. ചീയത്തെ അനേന, ചേയം എന്തുകൊണ്ടാണോ ചയനം ചെയ്യുന്നത് ആ സാധനം. അങ്ങനെയൊക്കെ പല അർത്ഥത്തിലും പ്രയോഗം ഉണ്ടെങ്കിൽ എടുക്കാം. ആധുനിക ഭാഷയിലാണെങ്കിൽ നമുക്ക് പ്രയോഗിക്കാം, ഉണ്ടാക്കി പ്രയോഗിക്കാൻ തെറ്റില്ല. പ്രാചീന പ്രയോഗങ്ങളെ സംബന്ധിച്ച് ശിഷ്ടാചാരം അനുസരിച്ച് പ്രയോഗിക്കുന്നു. ഈ തീയതി ഇതും പല ഇതും ബഹുളത്തിൽ വരുന്നതാണല്ലോ. ഇതും ബഹുളത്തിൽ വരുന്നതല്ലേ? അല്ലല്ലോ, ഇത് ബഹുളം എന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യപ്രത്യയങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു. കൃത്യപ്രത്യയങ്ങൾ ഏത് വേണമെങ്കിലും ബഹുളമായി പ്രയോഗിക്കാം. ഈ സൂത്രം എന്ന് പറയുന്നത് വിശേഷിച്ച് വിധിച്ചിരിക്കുന്നു, അജന്തമായ ധാതുക്കളിൽ നിന്ന് എത്തുവരും. അങ്ങനെ ആ കൃത്യമാണ് അവിടെ വരുന്നില്ലേ. അത് കൃത്യം ഏത് വരെയുണ്ട്? ആ അതുവരെ കൃത്യമാണ്, നുള്ളുത്തിരിച്ച് വരെയുള്ള കൃത്യമാണ്. അതിനു മുമ്പാണ് ഇത് വരുന്ന അച്ചോയ്യ. അടുത്ത ആദ്യത്തെ സൂത്രം, അടുത്ത നിങ്ങൾ മറിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന സൂത്രമാണ് 133. കൃത്യപ്രത്യം വരുന്നു 333 ഇതെത്ര നമ്പര്? 97. അപ്പൊ ഇത് കൃത്യമാണ്, 131 മുമ്പ് വരെയുള്ള എല്ലാം കൃത്യ. അതുകൊണ്ട് കൃത്യപ്രത്യങ്ങളും എന്തുവരും? ബഹളം വരും. കൃത്യങ്ങൾ ബഹളം വരും, ഏതർത്ഥത്തിലും പ്രയോഗിക്കാം. അജന്തമായ ധാതുക്കളിൽ നിന്ന് എത്തുവന്നു ചേയം വന്നു, പേയം ഗേയം നേയം ദേയം അങ്ങനെയൊക്കെ വരുന്നു. ഈ ദ്യതി യതി പരെ ആദയിത്ത് സ്യാത്. ആദന്ത ധാതുക്കൾക്ക് ഈ കാലം വരെ യത്ത് വരെ വരുന്ന, അതായത് ദാഞ്ഞു ദാനേ ദാ അച്ചോ യത്ത് അജന്തമായിട്ട് എന്ത് വരുന്നു? യത്ത് വരും. ദാ യാന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഈ വരും ദീർഘം എവിടെ? യാ പരവരിക്കുന്നു. അപ്പൊ ദാ എന്ന് പറയുന്നത് എന്തായി? ദി. ദി യാന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ദേയം. ഇതുപോലെയാണ് ധാന്യ ധാരണ പോഷണയോ ധേയം ധേയ ചിന്തായം ധ്യേയം ധാരാളം പ്രയോഗിക്കുന്നുണ്ട്. ഗ്ലേയം ഗ്ലേ ഹർഷക്ഷയെ അച്ചോ ഏത്തെ പ്രകാരം എത്തു വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു. ആദ്യച്ച് ഉപദേശ അശുചി ആത്വം വരും, പഠിച്ച സൂത്രമാണ്. ഗ്ലാ ഈ തീയതി ആകാരത്തിന് ഈ കാലം വന്ന് ഗ്ലീ പർവതാധാർത്ഥയോ ഗുണം ഗ്ലേയം. പാധാതു ആകാരാന്തമാണ്, എന്തോരും ഈ തീയതി പി യ ഗുണം പേയം. ജ്ഞാധാതു ജ്ഞേയം നമ്മൾ സാധാരണ പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് രൂപങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നതാണ്. ജ്ഞേയം ഇങ്ങനെയെല്ലാം വരുന്നു.